കൃത്യമായി അന്വേഷി ആദ്യമായി വ്യാഖ്യാനിച്ച് ബാലരാമപുരത്തില് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനമാണ് കൃത്യമായി അന്വേഷി വ്യാഖ്യാനിച്ച് ശാസ്ത്ര സാറും അങ്ങനെയാണ് കൃത്യമായി അന്വേഷി വ്യാഖ്യാനിച്ച് ബാക്കിയുള്ള എല്ലാവരും അതന്യം എഴുതാത്തതെന്തെന്ന് വെച്ചാൽ അവർക്ക് ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഇതായിരിക്കുമോ ഇതിന്റെ അന്യം എന്ന് സംശയം. നമ്മൾ എഴുതിയാൽ തെറ്റിപ്പോയാലോ അത് എഴുതി കൃത്യമായ അന്യം എഴുതാതെ അർത്ഥം എഴുതാതെ ഒന്നിൽ കൂടുതൽ അന്യം ആയിക്കോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല മലയാളത്തിൽ അങ്ങനെയൊക്കെ വരും. എന്നാലും അന്വയം അർത്ഥം എന്നാലും നമുക്ക് ആ പദ്യത്തിന്റെ ആശയം കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ പെരുപ്പിച്ച് പെരുപ്പിച്ച് പറയാം പറഞ്ഞിട്ട് മതാതീതമായ എന്തോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ പദ്യമായിട്ട് എന്താ ബന്ധം മതാതീതം. പിന്നെ ഇവിടെ പറഞ്ഞത് വായിച്ച് ഞാൻ കേട്ടേ വായിച്ച് ഞാൻ കേട്ടു മതാതീതം ഒന്നും എഴുതിയിട്ടില്ലേ ഒരിക്കൽ കൂടെ വായിക്കാൻ പിന്നെന്താ എഴുതിയിരുന്നു മൊത്തം ഇനി വായിക്കണ്ട ഉത്തമ മനുഷ്യനായി ഉത്തമ ബുദ്ധിമെന്ന് കാര്യകാരണത്തിന്റെ ചുരുതി മറയുന്ന മതം എന്ന് പറയുന്ന വാക്ക് വന്നില്ലേ മതം അവിടെ വന്നിട്ടുണ്ടോ അവിടെ ഇഞ്ഞിടത്തെ ജീവിതാദർശം ആത്മീയ ഉത്കർഷം പുരോഗതി തിരിച്ചറിഞ്ഞ് വിവേകിയായാൽ മതങ്ങൾക്കുപരി മതമില്ലാന്ന് പറഞ്ഞല്ലോ എന്താ മതമില്ലെന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു ഞാൻ കേട്ടാണ് അതൊക്കെ ശരി അതൊക്കെ സമ്മതിച്ചു ഞാൻ ഉണ്ടോന്നേ ചോദിച്ചുള്ളൂ അതിന്റെ അർത്ഥം അങ്ങനല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു വാക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ലെന്ന് ഇതിയുണ്ട് മതങ്ങൾക്കുപരി അത് സമ്മതിച്ചല്ലോ അതല്ലല്ലോ നമ്മുടെ പ്രശ്നം അങ്ങനെ ഒരു വാക്കുണ്ടോ എന്ന് ചോദിച്ചു അത്രേ ഞാൻ ചോദിച്ചു അതായത് ഏത് മതത്തെ എടുക്കുക എന്ത് മതം മതമാണോ അല്ലെന്ന് തർക്കമുണ്ട്. ചെറു പറയും മതമാണ് ചെറു പറയുന്ന മതമാണ് എന്തായാലും ക്രിസ്തു മതം പോലെയോ ഇസ്ലാം മതം പോലെയുള്ള ഒരു മതമല്ല. കാരണം അതിന്റെ മതത്തിന് ഒരാചാര്യം അയാളുടെ ഉപദേശങ്ങൾ പിന്നെ ഒരു പ്രാമാണിക ഗ്രന്ഥം പിന്നെ അതിനൊരു സംഘടിത സ്വഭാവം പിന്നെ അതിന് ഒരു നേതൃത്വം നയിച്ചുകൊണ്ട് പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതത്തിനുണ്ട്. പിന്നെ ജനങ്ങളെ ആ സംഘടനയുടെ പേരിൽ സംഘടിപ്പിക്കുക ഇതൊക്കെ മതത്തിന്റെ പ്രത്യേകതകളാണ്. ഹിന്ദുമതം എന്ന് പറയുന്നതിന് ഈ പറയുന്ന ഒന്നും തന്നെയല്ല. കാരണം ഇതിനകത്ത് പ്രാമാണികങ്ങളായ നിരവധി ഗ്രന്ഥങ്ങളാണ് പിന്നെ നിരവധി ആചാര്യന്മാരാണ് അവർക്കെല്ലാം നിരവധി ദർശനങ്ങളാണ് പരസ്പരം ഖണ്ഡിക്കുന്ന ദർശനങ്ങളാണ് പിന്നെ അതിനൊരു സംഘടിതമായ സ്വഭാവം എന്ന് പറയുന്നത്, അങ്ങനെ മതത്തിന്റെ പേരിൽ അതൊക്കെ ഇന്നും ഉണ്ടായിട്ടില്ല. കാരണം ഹിന്ദുമതത്തിന്റെ മതസംഘടന എന്ന് പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സംഘടനയാണ്, അല്ലാതെ ഒരു മതപരമായി സംഘടിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പിന്നെ വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളെ മതപരമായി സംഘടിപ്പിക്കുന്നവര് തന്നെ പറയുന്നത് എന്താണ്, ഹിന്ദു മതം എന്ന് പറയുന്നത് ഒരു സംസ്കാരം എന്നാണ് പറയുന്നത്, അത് മതപരമായ സംഘടന അല്ലെന്നാണ് പറയുന്നത്, ഒരു കൾച്ചർ. അതുകൊണ്ട് ഇപ്പൊ മതം എന്നെടുത്തു കഴിഞ്ഞാൽ അത് വളരെ ശ്രദ്ധിച്ചു. ഇസ്ലാം മതത്തെ എടുക്കുക, ഒരു മതം, അല്ലെങ്കിൽ ക്രിസ്തു മതത്തെ എടുക്കുക. ഈ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഈ മതം ഉപയോഗിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടാ ഞാൻ ഇത് പറയാം. അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ. അത് ഇസ്ലാം മതത്തെ എടുക്കുക. അതാകുമ്പോ ഒരു മതം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ക്രിസ്തു മതത്തെ എടുക്കുക, അതൊരു മതം എന്നുള്ള നിലയ്ക്ക് ആർക്കും അതിൽ തർക്കമുള്ള കാര്യങ്ങളല്ല. അതിന്റെ അകത്ത് ഇപ്പോൾ വിഭാഗങ്ങളുണ്ടെങ്കിലും ഇവരെല്ലാവരും എന്താണ്, ഇസ്ലാം മതമാണെങ്കിൽ അവിടെ ഒരു പ്രവാചകനെ അംഗീകരിക്കുന്നു, നബി. അത് ഇസ്ലാം മതത്തിന്റെ എല്ലാ ഗ്രൂപ്പുകളും അംഗീകരിക്കുന്നതാണ്, ഒറ്റ പ്രവാചകൻ. പിന്നെ വരുന്നത് ഒരു ഗ്രന്ഥം, അത് ഖുർആൻ, ഒരു ഗ്രന്ഥം. ക്രിസ്ത്യാനിക്കാണെങ്കിൽ ബൈബിൾ. അപ്പൊ അതിനവിടെ ഒരു മാറ്റമില്ല. അതിനെ അംഗീകരിക്കുന്നവരും അങ്ങനെ അംഗീകരിക്കാത്തവരും രണ്ടും ഇല്ല. ഹിന്ദുമതത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഹിന്ദുമതത്തിലിപ്പോ വേദത്തെ പ്രമാണീയ ഗ്രന്ഥമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ പറയുന്നത് ബുദ്ധമതം ഹിന്ദുമതത്തിന്റെ ഭാഗമെന്നാണ്. പക്ഷെ ബുദ്ധമതം വേദത്തെ അംഗീകരിക്കുന്നില്ല. ഹിന്ദുമതത്തിന്റെ ഭാഗമാണെങ്കിൽ അവർ വേദത്തെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ വേറെ മതം എന്ന് അവരെ ഹിന്ദുമതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അപ്പോ ഇസ്ലാം മതത്തിലോ ക്രിസ്തു മതത്തിലോ ആ പ്രശ്നമുണ്ട്. അവർക്കൊരു ഗ്രന്ഥമുണ്ട്, അത് ബൈബിളാണ്. അവർക്ക് ഒരു പ്രവാചകൻ ഉണ്ട്. പിന്നെ ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ ഒരു ദൈവപുത്രനുണ്ട്, ക്രിസ്തു. അപ്പോ അങ്ങനെ അവർ പോകും. പിന്നെ അവർ പഴയ നിയമത്തെ അംഗീകരിക്കുന്നവരുണ്ട്, യഹോവ സാക്ഷികളും മറ്റും. അത് അല്പ വ്യത്യാസമുണ്ടെങ്കിലും പൊതുവെ ബൈബിളിനെ എന്തായാലും അവരംഗീകരിക്കുന്നു, ഒരു ഗ്രന്ഥത്തെ. അപ്പോ ഈ മതം എന്ന് പറയുമ്പോൾ ഇസ്ലാം മതത്തെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ മതം എന്ന് പറഞ്ഞാൽ ആദ്യം അവരുടെ പ്രധാന ചടങ്ങാണ് സുന്നത്ത്. സുന്നത്ത് എന്ന് പറയുന്ന കേവലം ഈ എന്താണ് ഇങ്ക അഗ്രത്തിലെ ചർമ്മത്തെ ഛേദിക്കുന്നത് മാത്രമല്ല, അവരുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചേർത്താണ് സുന്നത്ത് എന്ന് പറയുന്നത്. അവരുടെ നടപടിക്രമങ്ങൾ എല്ലാം കൂടി ചേർത്താണ് സുന്നത്ത് എന്ന് പറയുന്നത്. അതിലൊരു പ്രധാന ചടങ്ങാണ്. അപ്പൊ ഇസ്ലാം മതത്തിന്റെ ഒരു പ്രധാന ആചാരം അവിടെ തുടങ്ങുന്നു. ഏത് ഇസ്ലാം ആയാലും ശരി അവൻ അത് ചെയ്തിരിക്കുന്നു. യഹൂദന്മാർക്കുണ്ടത് അങ്ങനെ ഒരു കർമ്മം ചെയ്തിരിക്കുന്നു. അത് പഴയ യഹൂദ ആചാരമാണ്. ക്രിസ്തുവിന് മുമ്പ് നബിക്കും മുമ്പൊക്കെ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന ഒരു ആചാരമാണ് ഈ സുന്നത്ത് ചെയ്യുക, ലിംഗാഗ്രം ചർമ്മം ഛേദിക്കുക. അത് മുസ്ലിങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അവിടെ തുടങ്ങി പിന്നെ നിസ്കാരം, സക്കാത്ത്, ഇങ്ങനെ കുറേ ചടങ്ങുകളുണ്ട്. ഒരു ഇസ്ലാമിന്റെ ഇസ്ലാം മത വിശ്വാസിയുടെ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇസ്ലാം മതവിശ്വാസിയുടെ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുപോലെ കുറെ ആചാരങ്ങൾ അവരുടെ ജീവിതത്തിലുള്ളത് കൃത്യമായി അനുഷ്ഠിക്കുക, പിന്നെ എന്താണ് ദൈവത്തിന്റെ അനുസരണ, നബിയെ അന്തിമ പ്രവാചകനായി സ്വീകരിക്കുക, ഇങ്ങനെയുള്ള കുറെ വിശ്വാസം. ഒരു ഇസ്ലാം ആവണമെങ്കിൽ അവൻ ഈ ആചാരങ്ങളും ഈ വിശ്വാസങ്ങളും ഇത് രണ്ടും പുലർത്തണം. അള്ളാഹുവിനെ അല്ലാതെ വേറെ ദൈവത്തെ അവരാരാധിക്കാൻ പാടില്ല, വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പാടില്ല, നബി അവസാന പ്രവാചകനായി സ്വീകരിക്കുന്നു, ഇങ്ങനെ കുറെ വിശ്വാസങ്ങൾ. പിന്നെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളാണ് ഈ അഞ്ചു നേരം നമസ്കരിക്കുക, അല്ലെങ്കിൽ അതിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ നമസ്കാരം, പള്ളിയിൽ പോവുക, പിന്നെ ഇടയാഴ്ച അവിടെ ചെന്നിരുന്നു ആ മതപ്രഭാഷണം കേൾക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ, സക്കാത്ത് കൊടുക്കുക. അപ്പോ ഈ ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ് ഇവരുടെ ആത്മീയത എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവര് പറയുന്നത്. അപ്പൊ ഒരു ഇസ്ലാം മതത്തെ അങ്ങനെ എടുത്തു പോയി കഴിഞ്ഞാൽ ആ ഒരു മതത്തിൽ എന്താണ്, ഇസ്ലാം മതം വേറെ, ആത്മീയത വേറെ എന്ന് രണ്ടെണ്ണം ഇല്ല. ഒരുപാട് തെറ്റിദ്ധാരണ ആൾക്കാർ പരത്തുന്നുണ്ട്. അതൊരിക്കലും ഒരു ഇസ്ലാം അംഗീകരിക്കില്ല. ഇസ്ലാം മതം എന്ന് പറയുന്നതാണ് അവരുടെ ആത്മീയത. മതം വിട്ടിട്ട് അവർക്കൊരു ആത്മീയതയില്ല. ആത്മീയത എന്ന് പറയുന്നത് ഈ ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ് ആത്മീയത എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താണ്, മതത്തിനുപരിയായ ഒരു ആത്മീയത അങ്ങനൊന്നും ഇസ്ലാമിലില്ല. അങ്ങനെ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കില്ല. ക്രിസ്തു മതത്തെ എടുത്താൽ ഇത് തന്നെ പ്രശ്നം. അവരുടെ എന്താണോ ഒത്തുചേരലുകളും പ്രാർത്ഥനകളും വിശ്വാസങ്ങളും ക്രിസ്തു കുരിശിത്തറച്ചെന്നും ഉയർത്തി എഴുന്നേറ്റെന്നും ഇനി എന്താണോ വീണ്ടും ക്രിസ്തു തിരിച്ചു വരുമെന്നും ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും അതിനോടനുബന്ധിച്ച് അവരുടെ പ്രാർത്ഥനകളും അവരുടെ ആചാരങ്ങളും കുർബാന ഇങ്ങനെയുള്ള കുറെ ചടങ്ങുകളും ഇതൊക്കെയാണ് അവരുടെ ആത്മീയത എന്ന് പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ അവരുടെ പ്രാർത്ഥനകളും ധ്യാനവും എല്ലാം വരും. ഇസ്ലാം അവർക്കുകൊണ്ട് ഖുറാനിൽ പറയുന്ന മന്ത്രങ്ങൾ ചൊല്ലി ജപിക്കുക അവരുടെ ഒരു പ്രധാന ചടങ്ങാണ്. അതൊക്കെ അവർക്കുമുണ്ട്. പിന്നെ ഓരോ കാര്യങ്ങൾക്കും ഖുറാനിന്റെ ഓരോ, ഇപ്പൊ ഒരു അസുഖം വന്നു ഖുറാനിന്റെ ഒരു മന്ത്രമുണ്ട് അത് ഓതുക, പറയുന്നത് പോലെ എന്താണ് ഇവിടെ ഹിന്ദുക്കളൊക്കെ പറയുന്ന പോലെ ഭൂതപ്രേത പിശാചുക്കൾ വന്നു അതിന് ഒരു മന്ത്രം ഓതുക, ഇതൊക്കെയാണ് അവരുടെ ആത്മീയത എന്ന് പറയുന്നത്. അപ്പൊ മതം വിട്ട് ഒരാത്മീയത എന്ന് പറയുന്നത് ഇസ്ലാമിലും ഇല്ല. അങ്ങനെ നമുക്കൊന്നും മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. ആചാരം വിശ്വാസം ചേരുന്നതാണ് അവരുടെ മതം, അതാണ് അവരുടെ ആത്മീയത. അതിനപ്പുറം ഒരാത്മീയത എന്തെന്ന് വെച്ചാൽ ഒരു ഇസ്ലാം മതവിശ്വാസിക്കോ ഒരു ക്രിസ്തു മത വിശ്വാസിക്കോ പറയാൻ പറ്റില്ല. അപ്പൊ ഈ മതത്തിന് അതീതമായ ആത്മീയത എന്ന് പറയുന്നത് വെറും ഒരു കെട്ടുകഥയാണ്, ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ്. ഒരു മതത്തിലും അങ്ങനെ മതത്തിനതീതമായ ഒരു ആത്മീയതയില്ല. മതമാണ് അവരുടെ ആത്മീയത. മതാചാരങ്ങളും മതവിശ്വാസങ്ങളുമാണ് ആത്മീയത. മറ്റു വെറുതെ അർത്ഥശൂന്യമായി പ്രചരിപ്പിക്കുകയാണ് ഇവിടുത്തെ കുറെ വായു നോക്കികൾ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതെന്താണ് കാര്യമൊന്നും മനസ്സിലാവാതെ, അങ്ങനൊരു സാധനമില്ല. ഒരു മതത്തിലും നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റത്തില്ല. മതാചാരവും വിശ്വാസവും അല്ലാതെ ഒരു ഒരു മതത്തിൽപ്പെട്ട ഒരാളുടെ ആത്മീയത എന്താണ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ ഹിന്ദുമതത്തെ ഒരു മതമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹിന്ദുമതത്തിന്റെ ഒരു പ്രധാന, ഹിന്ദുമത വിശ്വാസികളുടെ ഒരു പ്രധാന ഒരു ഭൂരിപക്ഷത്തിന്റെ ഒരു ആചാരമാണ് എന്താണ് വിഗ്രഹാരാധന. അമ്പലത്തിൽ പോവുക, അവിടെ പൂജ നടത്തുക, വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ഇതാണ് അവരുടെ ആത്മീയത. ഈ ദേവതകളൊക്കെ സ്തുതിക്കുക, പ്രാർത്ഥിക്കുക, അവരെ ധ്യാനിക്കുക. അപ്പോൾ ഇത് വിട്ടിട്ട് പിന്നെ ഒരു ഹിന്ദുവിന്, ഒരു അമ്പല വിശ്വാസിയായ ഹിന്ദുവിന് ഒരു ആത്മീയത ഇല്ല. പിന്നെ ഹിന്ദുമതത്തിന് അതീതമായ ആത്മീയത എന്ന് പറയുന്നത് എന്തോന്നു? അങ്ങനെ ഒരു സാധനമില്ല. ഇനി ഹിന്ദുമതത്തിൽ വിഗ്രഹാരാധന അംഗീകരിക്കാത്തവരുണ്ട്, അതായത് ആര്യ സമാജികളും മറ്റും. അവർക്കെന്താണ്? നിത്യ അഗ്നിഹോത്രം ചെയ്യണം, വേദാധ്യയനം ചെയ്യണം, ഇതൊക്കെയാണ് അവരുടെ ആത്മീയത. മതത്തിനനുശാസിക്കുന്ന മതഗ്രന്ഥങ്ങളിൽ പറയുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ് എല്ലാ മതങ്ങളുടെയും ആത്മീയത എന്ന് പറയുന്നത്. ബുദ്ധമതത്തെ എടുത്താൽ ബുദ്ധൻ പറഞ്ഞ ഉപദേശങ്ങൾ അത് അനുസരിച്ച് ജീവിക്കുക, പ്രവർത്തിക്കുക, ആചരിക്കുക, ഇതൊക്കെ തന്നെയാണ്. അഹിംസ പോലെയുള്ള ധർമ്മങ്ങൾ സ്വീകരിക്കുക, അതൊക്കെ മത വിശ്വാസത്തിന്റെ ഭാഗമായി സ്വീകരിക്കുന്നതാണ്. അപ്പൊ മതത്തിനതീതമായി ഒരു മതത്തിനും ആത്മീയതയില്ല, അങ്ങനെ ഒരിടത്തു നിന്ന് കാണാൻ പറ്റത്തില്ല. പൊതുവായി ചിന്തിച്ച വാസനാ സംസ്കാരം പ്രലോഭന ചിന്തകളെ അകറ്റി വികാരധാരയുടെ സ്വാധീനം തിരിച്ചറിഞ്ഞുകൊണ്ട് അനുഷ്ഠിക്കുന്ന ശാസ്ത്രീയ തത്വത്തെ യാഥാർത്ഥ്യമാക്കാൻ ജീവൻ കഴിയണം. അതിന് ആത്മീയമായ ആത്മീയ ഉത്കർഷമുള്ള മുന്നോട്ടുള്ള പോക്കിൽ ജീവൻ ആത്മീയത എന്ന് കേട്ടുകൊള്ളില്ല. അങ്ങനെ പറഞ്ഞു ഒന്നും തെറ്റെന്ന് ആരും പറഞ്ഞില്ലല്ലോ, അതൊക്കെ ഇരുന്നോട്ടെ, അതാണ് ആത്മീയത, അതൊക്കെ പറഞ്ഞല്ലോ, അതെ സമ്മതിച്ചല്ലോ. ഞാനതിനെ കുറിച്ചല്ല പറയും, ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായി. മതത്തെ ബന്ധിച്ചുള്ള ചിന്തകളും പദ്ധതികളും നിർമ്മാണമെല്ലാം ആചാരങ്ങളാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക, അതൊക്കെ ശരിയല്ലെന്ന് സമ്മതിച്ചല്ലോ. അത് ശരിയല്ലെന്ന് പറഞ്ഞെങ്കിലല്ലേ പിന്നെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുള്ളൂ. അതല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അതൊന്നും ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ മതം എന്താണെന്ന് മനസ്സിലാക്കണം, മതത്തിനുപരി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. അത് മതമുള്ളിടത്താണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇനി മതമില്ല എന്നാണ് വരുന്നതെങ്കിൽ മതമില്ല, മനസ്സിലായോ? ഒരു മതമായിട്ട് ഒന്നിനെ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ പറയണമെങ്കിൽ പിന്നെ എന്താണ് അവിടെ മത അതീത ആത്മീയതയുടെ പ്രശ്നമേ വരുന്നില്ല, അവിടെ മതമില്ല. അപ്പൊ മതങ്ങളിലാണ് നമ്മൾ നോക്കേണ്ടത്, മതത്തിന് അതീതമായ ആത്മീയത ഉണ്ടോ ഇല്ലയോ, മതങ്ങളെ പരിശോധിക്കുന്നത്. നമുക്കൊരു മതത്തിനും മതത്തിന്റെ ആചാരങ്ങളും വിശ്വാസങ്ങൾക്കും അതീതമായ ഒരു ആത്മീയത ഒരു മതത്തിലും കാണാൻ പറ്റില്ല. നമുക്കൊരു സ്ഥലത്തും കാണാൻ പറ്റില്ല, ഹിന്ദുമതത്തിലോ ക്രിസ്തു മതത്തിലോ ഇസ്ലാം മതത്തിലോ ബുദ്ധമതത്തിലോ എല്ലാം എന്താണോ മതമാണ് അവരുടെ ആത്മീയത, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അവിടെ ഒരു സ്ഥലത്ത് നമുക്ക് എന്താണ് മതത്തിനതീതമായ ഒരു ആത്മീയത അങ്ങനെ ഒന്നും ഇല്ല. അത് വെറുതെ പറയുന്നതാണ്, തെറ്റിദ്ധാരണ കൊണ്ട് പറയുന്നതാണ്. അത് വലിയൊരു അസംബന്ധമാണ്. ഈ മതം ഏത് ഏതെങ്കിലും ഒരു മത ഇതിനെ അംഗീകരിക്കും, ഇത്ര ഇസ്ലാം മതം അംഗീകരിക്കും, ഏതെങ്കിലും ഒരു ഇസ്ലാം മത പണ്ഡിതനോട് ചോദിക്കുക നിങ്ങളുടെ മതത്തിൽ മതാതീതമായ ആത്മീയതയുള്ളതെന്ന് വിചാരങ്ങളും അംഗീകരിക്കും, ഒരാളും അംഗീകരിക്കും. മതം എന്താണെന്നറിയാവുന്ന ആള്, ആ മതത്തിന്റെ ആത്മീയത എന്തെന്നറിയാവുന്ന ആള് അത് അംഗീകരിക്കില്ല. മനസ്സിലാക്കാതെ ചിലപ്പോൾ ചിലർ പറഞ്ഞു തരും, അല്ലെങ്കിൽ തികഞ്ഞ അസംബന്ധമായൊരു കാര്യമാണ് പറയുന്നത്. ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ് മനുഷ്യന് മതങ്ങളൊന്നും ആവശ്യമില്ല, ഒരു മതവും ആവശ്യമില്ല. മതം ആവശ്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും മതത്തിന്റെ ആചാരങ്ങൾ മതത്തിന്റെ വിശ്വാസങ്ങൾ എല്ലാം തള്ളിക്കളയുണ്ട്, അതുകൂടെ വരും. അപ്പൊ ഇസ്ലാം മതം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മതത്തിന്റെ എന്തൊക്കെ ആചാരങ്ങളുണ്ടോ അതിന്റെ എന്തൊക്കെ വിശ്വാസങ്ങളുണ്ടോ അതൊക്കെ തള്ളിക്കളയേണ്ടി വരും, അതൊന്നും നിലനിർത്താൻ പറ്റില്ല. അപ്പം മതത്തെ നിഷേധിച്ച ആ മതത്തിന്റെ ആത്മീയതയും നിഷേധിക്കും. അപ്പം മതം പോയിട്ട് ആത്മീയത നയിക്കത്തില്ല ഒരു മതത്തിൽ. ഇസ്ലാം മതത്തെങ്ങളും നിഷേധിച്ചെന്നിരിക്കട്ടെ, പിന്നെ അതിൽ ഏതെങ്കിലും വിശ്വാസം നിലനിൽക്കും, ഏതെങ്കിലും ആചാരം നിലനിൽക്കും. അപ്പം മതവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസം ആചാരം നിന്നില്ലെങ്കിൽ പിന്നെ എന്താണ്, പിന്നെ അവിടെ ഒരു ആത്മീയതയില്ല. അതൊക്കെ വേറെ വിഷയം, ഞാൻ ഈ പറയുന്നതുമായിട്ട് ബന്ധം, ഞാൻ പറയുന്നത് മതവും ആത്മീയവുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ്. ഒരു മതവും എന്താണ്, മതം എന്ന് പറഞ്ഞാൽ ഒരു മതത്തിലും എന്താണ്, മതത്തിൽ നിന്ന് അതീതമായ ഒരു ആത്മീയത ഒരു മതത്തിലും ഇല്ല. മതം എന്ന് പറഞ്ഞാൽ വിശ്വാസം ആചാരമാണ്, അത് തന്നെയാണ് അവരുടെ ആത്മീയത. അപ്പൊ മതാതീത ആത്മീയത എന്ന് ഈ പറയുന്നത്, മതോപരി എന്നൊക്കെ പറയുന്നത് ശുദ്ധാസംബന്ധമാണ്. ഇനി മതത്തെ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ അവിടെ ആ മതത്തിന്റെ ആത്മീയതയും നിഷേധിക്കുന്നു. മതനിരാസത്ത്, അതായത് ഇപ്പോ എന്താണ്, ഇപ്പൊ ഹിന്ദു മതത്തെ നിങ്ങൾ നിഷേധിക്കുകയാണ്. അങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കും. ഇപ്പോ ഇവിടെ സമാധിയുണ്ട്, ഗുരുവിന്റെ പ്രതിമ വഹിക്കുന്നു, പൂജിക്കുന്നു, ആരാധന നടത്തുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ അതൊരു വിശ്വാസം ആചാരമാണ്. നിങ്ങൾ ഹിന്ദുമതത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഈ വിശ്വാസത്തെ ആചാരത്തെയൊക്കെ നിങ്ങൾക്ക് നിഷേധിക്കേണ്ടി വരും. ഇതൊക്കെ പിന്നെ എങ്ങനെ നിങ്ങൾ ഗുരുവിനെ പൂജിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഗുരുവിനെ പൂജിക്കുക എന്ന് പറയുന്നത് ഹിന്ദുമതത്തിന്റെ ആചാരമാണ്. അപ്പോ നിങ്ങൾ മതത്തോടെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗുരുവിനെ പൂജിക്കുക, ആരാധിക്കുക എന്ന് പറയുന്ന ഈ വിശ്വാസം, ഇത് നിങ്ങളെ ആത്മീയതയെന്ന് പറയുമായിരിക്കും, ഇതിനെയും നിഷേധിക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് നിഷേധിക്കേണ്ടി വരും. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇത് മതാചാരമാണ്. അത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അതിപ്പോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇപ്പോ പറയുന്നതിന് ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, വേണമെങ്കിൽ പറയാം. എന്താണ് ഒരു എന്നുവെച്ചാൽ അതൊരു തർക്കമാണ്. കാരണം ഇപ്പൊ ഹിന്ദു ആരാണെന്നുള്ളത് തീരുമാനിക്കുന്ന വലിയ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. ആരാണ് ഹിന്ദു? ഒരു മതം എന്നുള്ളതിനേക്ക് ഹിന്ദുവിനെ നിർവചിക്കാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ പറയാം, എന്താണ് ഈഴവരെന്ന് പറയുന്ന ഒരു ജാതിയാണ്. അതൊരു ജാതിയാണെന്ന് ഒരാൾക്കൊരു തർക്കമായിട്ട് പറയാം. കാരണം ഹിന്ദു എന്താണ് തീരുമാനിക്കാൻ പ്രയാസമാണ്. ആരെയൊക്കെ ഹിന്ദുവിൽ ഉൾപ്പെടുത്തും, ആരൊക്കെ ഹിന്ദുവിൽ നിന്ന് മാറ്റും, അതൊക്കെ തീരുമാനിക്കാൻ പ്രയാസമാണ്. അപ്പൊ ഹിന്ദു മതമല്ലെന്നിരിക്കുന്നോട്ടെ, അത് പോയിക്കോട്ടെ. അപ്പൊ എന്തുവരും, ഈഴവൻ എന്താണ് ഹിന്ദു അല്ലെന്നിരുന്നോട്ടെ, അപ്പൊ പിന്നെ ഈഴവൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരുത്തരേ ഉള്ളൂ. എന്താണ്? ഒരു ജാതിയാണ്. അപ്പൊ ഈ ഗുരുവിന്റെ പ്രതിമ വെച്ച് പൂജിക്കുക എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ഈഴവരുടെ ആത്മീയതയാണോ അല്ലയോ? അതിന് ഉത്തരം പറയേണ്ടി വരും. ആണോ? ആണെങ്കിൽ അത് തന്നെയാണ് അവരുടെ മതം. അതെങ്ങനെ മതാതീതമോ? എല്ലായിടത്തും പറഞ്ഞു പോയി അതായിരിക്കും ആചരിക്കുക എന്ന് പറയുന്നത് വിശ്വാസവും ആചാരവുമാണ്. അത് പറയുകയാണ് ഇത് ഈഴവ മതമാണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മതം എന്ന് പറയുന്നത് വിശ്വാസവും ആചാരവുമാണ്. അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ആത്മീയത? മറ്റൊരു വിഷയം. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവും, അത് ഞാൻ പറയാം. ഈ പറയുന്ന കാര്യം, അതായത് ഇപ്പൊ പറഞ്ഞ എന്താണ്, ഈഴവരെന്ന് പറയുന്ന ഹിന്ദുക്കളല്ല. ശരി, അതൊരു ഹിന്ദു ആരാണെന്ന് കൃത്യമായി നിർവചിക്കാൻ കഴിയാത്തതുകൊണ്ട് പറയാം. അപ്പൊ ഈഴവരെന്ന് പറയുന്ന പിന്നെ ആരാണ്? ഒരു ജാതിയെന്നോ മതമെന്നോ പറയേണ്ടി വരും. അവരുടെ വിശ്വാസം ആചാരം എന്താണ്? അവർക്ക് പറയാം, അത് ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ അവിടെ എന്താണ് പൂജിക്കുക, ഗുരുവിനെ പൂജിക്കുക. ഇനി അതൊന്നും പൂജിച്ചില്ലെങ്കിൽ ഗുരുവിനെ പൂജിക്കുക, ഗുരുവിനെ ആരാധിക്കുക, ഇതാണല്ലോ. അപ്പോ ഈഴവരുടെ വിശ്വാസം അല്ലെങ്കിൽ ആചാരം എന്ന് പറയുന്നത് ഇതാണല്ലോ. ഇതാണല്ലോ അവരുടെ മതം. അപ്പൊ ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞാൽ പിന്നെ അവിടെ മതമുണ്ടോ ആത്മീയതയോ? മതത്തെ തള്ളിയാൽ നിങ്ങൾക്ക് ആത്മീയതയും തള്ളേണ്ടി വരും. ഇപ്പൊ മതാതീത ആത്മീയത എവിടെ നിൽക്കും? ഇപ്പൊ ഈ മതാതീത ആത്മീയത ഇപ്പൊ ഞാൻ ധാരാളം കേൾക്കുന്ന കരുണാകര ഗുരുവിന്റെ അവിടെ നിന്നാണ്. ഞാൻ പത്രത്തിലൊക്കെ വായിച്ചു. അവര് പറയുന്നു മതാതീത. കാരണം അവര് എന്ന് പറയുന്ന എന്താണ്? അവര് ഗുരു എന്ന് പറയുന്ന ഗുരുവിനെ ആരാധിക്കുന്നവരാണ്. അവരുടേതായ ഒരു രീതിയില് ഗുരുവിന്റെ പ്രാർത്ഥനകൾ ഗുരുവിന്റെ ആരാധനയാണ്. അപ്പോ അവർക്കൊരു മതമുണ്ട്. കരുണാകര ഗുരുവിനെ പറഞ്ഞ കരുണാകര ഗുരുവിന്റെ വാക്കുകളാണ് അവർക്ക് വേദം. കരുണാകര ഗുരുവിനെയാണ് അവർ ആരാധിക്കുന്നത്. കരുണാകര ഗുരു പറഞ്ഞ കുംഭമേള, അതാണ് അവിടെ ആചാരം. കരുണാകര ഗുരുവിന്റെ ഒരു എന്താണ് അവിടെ എന്നുണ്ടല്ലോ പറഞ്ഞശാല, എന്താ ഒന്നുണ്ടല്ലോ അത് തന്നെ. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായിക്കോട്ടെ. അതാണ് അവരുടെ വിശ്വാസവും ആചാരവും, അതാണ് അവരുടെ മതം. ഇതിനാണ് വിശ്വാസത്തെ ആചാരത്തെയാണ് മതം എന്ന് പറയുന്നത്. ആ വിശ്വാസ ആചാരങ്ങളെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആത്മീയതയില്ല. അപ്പൊ മതത്തെ നിഷേധിച്ചാൽ അവിടെ പിന്നെ ആത്മീയതയില്ല ഒരു മതത്തില്. അല്ലെങ്കിൽ എന്ത് വേണം? ആത്മീയത എന്ന് പറയുന്നിടത്ത് വിശ്വാസങ്ങളോ ആചാരങ്ങളോ പാടില്ല. വിശ്വാസങ്ങളോ ആചാരങ്ങളോ പാടില്ലാത്ത ആത്മീയതയായിരിക്കും. ഒരാചാരവും പാടില്ല, ഒരു വിശ്വാസവും പാടില്ല. ഇവര് ബുദ്ധമതക്കാരാണെന്ന് പറയുന്നതിന് ഒരു ദോഷവുമില്ല. പക്ഷെ അവര് ഇഴവർ ബുദ്ധമതക്കാരാണെങ്കിൽ ബുദ്ധമതക്കാർ ചെയ്യുന്ന പോലെ ഗുരുവിനെല്ലാം ആരാധിക്കേണ്ട ബുദ്ധനെയാണ്. മനസ്സിലായോ? അവർക്ക് ഗുരുവിന്റെ അഷ്ടോത്തര ശതവും സഹസ്രനാമവും ചൊല്ലാൻ പറ്റില്ല. അവരെന്തിനെ ആരാധിക്കണം? എല്ലായിടത്തും ബുദ്ധനെ ആരാധിക്കും. കാരണം ബുദ്ധമതക്കാർ ആരാധിക്കുന്ന ബുദ്ധനെയാണ്. ഗുരുവിനെ എങ്ങനെ ആരാധിക്കും? ബുദ്ധമത പാരമ്പര്യം ഉണ്ടെങ്കിൽ എന്ത് വേണം? അത് ഗുരുവാണ് പറയേണ്ടത്. ഗുരു പറയുന്നത് എന്താണോ, ഞാൻ ബുദ്ധന്റെ പാരമ്പര്യത്തിൽപ്പെട്ട സന്യാസിയാണ് എന്ന് പറയും. അപ്പോൾ ബുദ്ധമത പാരമ്പര്യത്തിലാണ് പെടുന്നതെങ്കിൽ പിന്നെ ഗുരുവിന് ശിവനെയും ശാരദയൊന്നും പ്രതിഷ്ഠിക്കാനോ അതിന്റെ ആരാധനാ സമ്പ്രദായങ്ങൾ ഏർപ്പെടുത്താനോ ഒന്നും പറ്റത്തില്ല. കാരണം ബുദ്ധൻ ഇത്തരം പ്രതിഷ്ഠകളെ ഒന്നുമില്ല. ബുദ്ധമതത്തിൽ വേറെ, ബുദ്ധമതത്തിന്റെ പിൽക്കാലത്ത് പല ദേവതകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഗുരു പ്രതിഷ്ഠിച്ച ഇതൊന്നും ബുദ്ധമതത്തിന്റെ ആചാരത്തിലോ പെടുന്നതല്ല. അപ്പം ബുദ്ധമതം എന്ന് പറയണമെങ്കിൽ ഗുരു എന്താണ്, ഇതൊന്നും എഴുതാനോ ദർശനമാന എഴുതാനോ അദ്വൈത ദീപിക എഴുതാനോ ഒന്നും പറ്റത്തില്ല. അതൊന്നും ബുദ്ധ അംഗീകരിക്കുന്ന കാര്യമുണ്ട്. അപ്പൊ ഗുരുവിന്റെ എഴുത്തെല്ലാം തള്ളിക്കളയേണ്ടി വരും, ഗുരുവിന്റെ പ്രതിഷ്ഠകൾ തള്ളിക്കളയേണ്ടി വരും. കാരണം അതൊന്നും ബുദ്ധമതത്തിന് യോജിക്കുന്ന. അപ്പോ ആരെങ്കിലും പൊട്ടന്മാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് കേട്ട് ആലോചിക്കാതെ ചാടി വീഴാൻ പറ്റില്ല. ഇതൊന്നും ബുദ്ധമതത്തിന് ചേരുന്ന. ഇതൊക്കെ ഇവിടെ ഗുരു ചെയ്തിരിക്കുന്ന രചനകളും അതും ഇതുമൊക്കെ ഭാരതത്തിൽ പാരമ്പര്യമായി പ്രചരിച്ചിരുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ്. അതൊന്നും ബുദ്ധമതത്തിന്റേതല്ല. ബുദ്ധമതത്തിനിന്നും അവരുടേതായ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. ഗുരു എന്താണ് സന്യാസം കൊടുത്ത ശിഷ്യന്മാർക്ക് ഗിരി ഗുരി അത് എന്നൊക്കെ പേര് കൊടുത്തിരിക്കുന്നു. ഇതൊന്നും ബുദ്ധമതത്തിൽ കൊടുക്കുന്നതല്ല. ഗുരു സന്യാസം കൊടുത്തവർക്ക് കാവ്യ വസ്ത്രം കൊടുത്തു. ബുദ്ധമതത്തിൽ കാവ്യ വസ്ത്രം കൊടുക്കത്തില്ല, അവർക്ക് വേറൊരു കളറാണ്. അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരിക്കലും ഇനി അത് പോട്ടെ, ഇനി ബുദ്ധമതക്കാർ ഒരിക്കലും ഗുരുവിനെ ബുദ്ധമതാനിയായി അംഗീകരിക്കത്തില്ല. ഇങ്ങനെയൊക്കെ ഇവിടെ ഇരുന്ന് പറഞ്ഞാല് ബുദ്ധമതക്കാർ അംഗീകരിക്കത്തില്ല. അവരൊരു മഹാത്മാവാണെന്ന് പറയും, പക്ഷെ ബുദ്ധന്റെ അനുയായി എന്ന് പറയത്തില്ല. എന്തുകൊണ്ട്? അവരുടെ ലിസ്റ്റിൽ പെട്ടിട്ടില്ല ഇങ്ങനെ ഒരാൾ. നാട്ടിൽ മുഴുവൻ ക്ഷേത്രം പ്രതിഷ്ഠിച്ച ശിവലിംഗം പ്രതിഷ്ഠിച്ച ആൾ എങ്ങനെ ബുദ്ധന്റെ അനുയായിയാണ്? ഇതൊരു അസംബന്ധമാണ്. പിന്നെ ഇത്രയും വേണമെങ്കിൽ പറയാം, എന്താണ് ബുദ്ധന് അഹിംസ എന്ന് പറയുന്ന ആശയം ഉണ്ടായിരുന്നു, ഗുരു അത് സ്വീകരിച്ചു, അതൊക്കെ പറയാം. ബുദ്ധന്റെ ചില ഉപദേശങ്ങൾ ആരാണ് അത് ഗുരു സ്വീകരിച്ചു, അതൊക്കെ ശരി. പ്രധാനമായിട്ടും അഹിംസ അത് ഗുരു സ്വീകരിച്ചു, അത് ജൈനന്റെയും ആണ്, ബുദ്ധനെ പോലെ തന്നെ ജൈനനും സ്വീകരിച്ചാണ്. അതുകൊണ്ട് ഗുരുവിനെ എന്ത് പറയാം, ജൈന സന്യാസി എന്ന് പറയാനല്ലോ, അഹിംസയെ സ്വീകരിച്ചാണ്. അതൊന്നും വെറുതെ കഴമ്പില്ലാത്ത വാദങ്ങളാണ്. അതുകൊണ്ട് എന്താണ് ഈഴവര് ഹിന്ദുക്കളെല്ലാം പറയാം, അങ്ങനെ പറയുന്ന ഒരു തർക്കം എന്നുള്ള എനിക്ക് അങ്ങനെ പറയാം, പറയുന്നതിന് കുഴപ്പം. അതായത് മുമ്പ് രാമകൃഷ്ണ മിഷൻ ഈ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അവർ സുപ്രീം കോടതി കേസ് കൊടുത്ത് തള്ളിപ്പോയി. എന്താണ്, ഞങ്ങള് ഒരു ന്യൂനപക്ഷമാണെന്ന് പറഞ്ഞു, ഹിന്ദുമതത്തിന്റെ ഭാഗമല്ല, ന്യൂനപക്ഷം എന്ന് വെച്ചാൽ ഇപ്പൊ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യത്തിന് വേണ്ടി. എനിക്ക് തോന്നി NSS അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയ കേസ് പോയോ എന്തെന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നിയമപരമായ ഒന്നും നിലനിൽക്കില്ല, അതൊരിക്കലും നിലനിൽക്കുന്ന കാര്യങ്ങളല്ല, നിയമവും അതിനെ അംഗീകരിക്കില്ല. എന്തുകൊണ്ട്? സാങ്കേതികമായി നിയമപരമായിട്ട് ഈഴവർ ഹിന്ദുക്കളിൽ തന്നെ പെടുന്നത് നിയമപരമായിട്ട്. അതുകൊണ്ടാണ് എന്ത് ആനുകൂല്യം കിട്ടുന്നത്? അത് തന്നെ, അതുകൊണ്ടാണ് ഈ ആനുകൂല്യം കിട്ടുന്നത്. ഏത് പിന്നോക്ക വിഭാഗത്തിന്റെ ആനുകൂല്യം കിട്ടുന്നത് അതുകൊണ്ടാണ്. ഹിന്ദു സമൂഹത്തിലെ പിന്നോക്ക വിഭാഗം എന്ന് പറയുന്ന ആനുകൂല്യം കിട്ടണമെങ്കിൽ ഹിന്ദു മതമായിരുന്നാലേ പറ്റൂ. ആനുകൂല്യങ്ങൾ എന്തായാലും വേണോ, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ. അപ്പൊ പിന്നെ അതോടൊപ്പം അങ്ങനെ ഉണ്ട്. PSC ആനുകൂല്യമുണ്ട്, എന്താ വിദ്യാഭ്യാസത്തിന് PSC പ്രൊമോഷന് എല്ലായിടത്തും ആനുകൂല്യം ഉണ്ട്, അതൊന്നും അറിയത്തില്ലേ, അങ്ങനൊന്നും പോയില്ല അതുകൊണ്ടറിയാത്തില്ല. സർക്കാർ സർവീസിലെ പ്രൊമോഷൻ എവിടെയെല്ലാം ആനുകൂല്യമുണ്ട്. പിന്നെ ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? പിന്നോക്ക സമുദായങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കുന്നതാണ് കേന്ദ്ര സർവീസില്, പിന്നോക്ക സമുദായങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കുന്നതാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്, അത് പാസാക്കിയത്. അപ്പൊ അതെല്ലാം നഷ്ടപ്പെടും അത് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്തിനു വേണം? ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തിന് വേണ്ടി പോകേണ്ടി വരും, എന്നുവെച്ചാൽ മുസ്ലിങ്ങൾക്കും മറ്റും കിട്ടുന്ന അവകാശത്തിന് വേണ്ടി പോകേണ്ടി വരും. മറ്റത് ഹിന്ദു മതത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യമാണ് ഈഴവർക്ക് കിട്ടുന്നത്, അതൊക്കെ നഷ്ടപ്പെടും. അതെന്ന് വെച്ചാൽ സംവരണം എന്ന് പറയുന്നതേ പോകും. എന്നാ പറയുന്നതൊക്കെ വെറും അബദ്ധമാണ്. ഈ പറയുന്നതെല്ലാം ഇത്രയും പറയാൻ എന്താണ്, ബുദ്ധനെ പോലെ ഗുരു, ബുദ്ധനെ പോലെ തന്നെ ഒരു മഹാത്മാവായിരുന്നു എന്ന് പറയാം, അതിന് ദോഷമൊന്നുമില്ല. പക്ഷെ ഈഴവരാരും തന്നെ എന്താണ് ബുദ്ധമതാചാരം പിന്തുടരുന്നില്ല. അതുകൊണ്ടാണ് ഗുരുവിന്റെ കാലഘട്ടത്തിൽ കൃഷ്ണൻ മക്കീനെ പോലെയുള്ള കുറെ പേര് എന്താണ് ഈ ബുദ്ധമതം സ്വീകരിച്ചത്, ഇത് വിട്ടിട്ട് കുറച്ചുപേരന്ന്. എന്തൊക്കെയുള്ള ബുദ്ധ മതമാണെങ്കിൽ പിന്നെ എന്തിനാ ഇത് വിട്ടിട്ട് പിന്നെ ബുദ്ധമതം സ്വീകരിക്കുന്നു? ഇല്ല, ബുദ്ധം കുമാരനാശാനാണ് അന്ന് ഇതിനെ എതിർത്തത്. ബുദ്ധമതം സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എതിർത്തത് കുമാരനാശാനാണ്. ബുദ്ധമതം സ്വീകരിക്കുക, നിങ്ങൾ ബുദ്ധമതം ആവണമെങ്കിൽ വെറുതെ ബുദ്ധമതം എന്ന് പറഞ്ഞാൽ പോരാ, ആദ്യം സർക്കാരിൽ എഴുതി പെർമിഷൻ വാങ്ങി ബുദ്ധമതം ബുദ്ധമത ഭിക്ഷുക്കളെ കൊണ്ടുവന്ന് അവരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് മതം സ്വീകരിച്ച് ഗവൺമെന്റിൽ നിന്ന് അതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങണം, കാരണം ബുദ്ധമതത്തിന്റെ ആനുകൂല്യം കിട്ടണമെങ്കിൽ. അപ്പൊ ഈഴവർക്ക് കിട്ടുന്ന സംവരണവും മറ്റും പോവും, പിന്നെ ബുദ്ധമത ആനുകൂല്യം കിട്ടും. അതുകൊണ്ട് അത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞ് ആൾക്കാരെ വിഭ്രമിപ്പിക്കുന്നതിന് ഒരർത്ഥമില്ല. അതതിന്റെ വിധിപ്രകാരമൊക്കെ ചെയ്തു കഴിഞ്ഞാല് ബുദ്ധമതമാകാൻ പറ്റും. കൂടുതലൊന്നും കിട്ടത്തില്ല, കൂടുതലൊന്നും കിട്ടത്തില്ല. അപ്പൊ ഇവര് ബുദ്ധരല്ലാത്ത കൊണ്ടാണ് അന്ന് കുറെ പേര് ബുദ്ധമതം സ്വീകരിച്ചത്. അന്നത്തെ കാലത്ത് ഈ ആനുകൂല്യത്തിന് വേണ്ടി സ്വീകരിച്ചതല്ല, ഹിന്ദുമതത്തിലുള്ള ഈ ഉച്ചനീചത്വങ്ങൾ എന്താണ് ബുദ്ധമതത്തിൽ പോയാൽ അതില്ലാതാകുമെന്ന് കരുതിയാണ്. പക്ഷെ അത് കൊണ്ട് വലിയ കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ഇസ്ലാം മതത്തിൽ പോയവരും എന്താണ് ക്രിസ്തു മതത്തിൽ പോയവരും ബുദ്ധമതത്തിൽ പോയവരും എല്ലാം അവിടെ ചെന്നപ്പോഴും എന്തായി, പോലെ ക്രിസ്ത്യനൊക്കെ ആയതുപോലെ അവിടെ ചെന്നപ്പോഴും അവിടെയും വിവേചനം നേരിട്ട് ഇന്നും ഉണ്ട് ക്രിസ്ത്യാനിയുടെ ഇടയിൽ. ബന്ധമെന്ന് തോന്നുന്നു, ബന്ധമെന്ന് പറയുന്നത് ബുദ്ധമതത്തെ കുറിച്ച് മോശമായ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവര് കിട്ടുന്നതെല്ലാം കഴിക്കും, മാംസം കഴിക്കുന്ന, അതൊക്കെ എതിരായി പറഞ്ഞിട്ടുണ്ട്. ബുദ്ധമതം വിഗ്രഹാരാധന എതിർത്ത്, പക്ഷെ അവരിപ്പോ വിഗ്രഹാരാധകരാണ് എന്ന് പറയുന്നുണ്ട്. അല്ല അങ്ങനെ നല്ല കാര്യവും പറഞ്ഞിട്ടു, ബുദ്ധനെ കുറിച്ച് നല്ലത് പറയാനുണ്ട്, പക്ഷെ ബുദ്ധമതത്തെ കുറിച്ച് അത് പറയണമെന്നില്ല. അതുണ്ട്, ഇപ്പൊ സിലോണിലായാലും ബർമയിലായാലും ഇന്ന് ബുദ്ധമത ഭിക്ഷുക്കളുടെ നേതൃത്വത്തിലാണ് അവിടെ ഭയങ്കര സംഘർഷങ്ങൾ നടക്കുന്നത്. അഹിംസയ്ക്ക് പകരം ഹിംസ അവർ സ്വീകരിച്ചിരിക്കുന്നു, അതിന് ബുദ്ധമത ഭിക്ഷുക്കൾ തന്നെയാണ് മുൻകൈയെടുത്തിരിക്കുന്നത്. അതിനവർക്ക് ന്യായങ്ങൾ കാണും, പക്ഷെ അവർ അഹിംസ വിട്ട് ഈ രണ്ട് സ്ഥലത്ത്. ഇവിടെ സിലോണില് തമിഴുടെ കൊല്ലുന്നതിന് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്ത് അവിടുത്തെ ബുദ്ധമതക്കാരാണ്. റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അവിടെ മുന്നിട്ട് നിന്നത് അവിടുത്തെ ബുദ്ധമതക്കാരാണ്. അപ്പൊ ബുദ്ധൻ ശരിയായെന്ന് വിചാരിച്ച് ബുദ്ധമതം ശരിയാണോന്നില്ല. അതൊക്കെ ഓരോ സാഹചര്യങ്ങളും അതൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും എന്താണ് മതാതീത ആത്മീയത എന്ന് പറയുന്നത്, ഒരു മതവുമായി ബന്ധപ്പെടുത്തി നമുക്കൊരിക്കലും മത അതീത ആത്മീയത ഒരു മതങ്ങളിൽ നിന്ന് കാണാൻ പറ്റില്ല. മതം തന്നെയാണ് അവരുടെ ആത്മീയത. പിന്നെ എന്താണ് ഒരാൾക്ക് ഒരു മതങ്ങളുമായി ബന്ധപ്പെടാം, ഒരാള് ഒരാത്മീയത ഉണ്ടെന്നിരിക്കട്ടെ, മതങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെടുത്തുന്നില്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ ആത്മീയതയിൽ വിശ്വാസങ്ങളോ ആചാരങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് മതമായിട്ട് മാറും. ഉദാഹരണമാണ് ഇപ്പൊ കർണാകരം. ഇപ്പൊ അതൊരു മതമാണ്, അതൊരു വിശ്വാസം, ഒരു വിശ്വാസികളെന്നാ പറയുന്നത്. അവർക്ക് പ്രത്യേക കുംഭമേള ഉണ്ട്, വടക്കേ ഇന്ത്യയിലെ ഒരു കുംഭമേള, ഇവർക്ക് കുംഭമേള. എല്ലാവരും ആരൊക്കെ ഇങ്ങനെ ഒരു മതത്തിൽ നിന്ന് വിട്ടുപോയി വേറൊരു ആത്മീയത ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ വിശ്വാസവും ആചാരവും ഉണ്ടായി, അതൊരു മതമാണ്. അതിന്റെ അതൊക്കെ ഉണ്ട്. അപ്പൊ അതൊരു മതമാണത്, മതാതീതമല്ല. പിന്നെ ഒരുപക്ഷെ അവർക്ക് ഇത്രയും പറയാൻ പറ്റും, എന്താണോ ഞങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ ക്രിസ്ത്യാനിയും മുസ്ലിങ്ങളും ഒക്കെ ഇവരെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ മുസ്ലിമോ അല്ല ക്രിസ്ത്യാനിയും അല്ല, ഇവരെ മതത്തിലെ ആളാണ്. അത് ഏതൊരു മതത്തിലേക്കും ഒരാൾ ചേർന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പഴയ ഐഡന്റിറ്റി നഷ്ടപ്പെടുകയാണ്. നഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നു, അവരതായി മാറണം. അത് ശിവേരിയെ കുറിച്ച് ആരാത് പറഞ്ഞിട്ടുണ്ട്, ശിവേരി ഗുരുദേവൻ ഒരു ജാതി ഒരു മതം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശിവഗിരി ചെന്നു കഴിഞ്ഞാൽ അവൻ ഈഴവനാണ്, മാരായ ഇല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ല. ജാതി പരിവർത്തനം ചെയ്യണം ശിവഗിരി കേൾക്കുന്നത്. ഈഴവനല്ല ശിവഗിരി നിൽക്കാൻ പറ്റില്ല. ആരോ അതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. അപ്പൊ കർണാരൂരിന്റെ അവിടെ ക്രിസ്ത്യാനിയും മുസ്ലിമായി ചെന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ ആ മതത്തിന്റെ ആളാകും. അല്ല അവിടെയെങ്കിലും മതാതീതം എന്ന് പറയുന്നില്ല. ആചാരങ്ങളും വിശ്വാസങ്ങളും വന്നോ അതൊരു മതമായിട്ടങ്ങ് മാറും. അത് അന്നത്തെ ഈ ഗുരു ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ആ സാമൂഹ്യ അന്തരീക്ഷത്തിൽ മനസ്സിലായി അന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വിവേചനങ്ങൾ ഒരുപാട് പലതരത്തിലും മനുഷ്യർ വിവേചനങ്ങൾ നേരിട്ടപ്പോ അന്നത്തെ ആ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് അത്തരം ആൾക്കാർ ആ വിവേചനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവരെ ഈഴവരെ കൂട്ടത്തിൽ ചേർത്തപ്പോൾ അവർക്ക് ബലം ഉണ്ടാവും. അപ്പൊ അവരെ മറ്റുള്ളവർ ഉപദ്രവിക്കത്തില്ല. മനസ്സിലായി? അപ്പൊ ആ ചുറ്റുപാടുകളിൽ അത്തരം മനുഷ്യരെ ഏത് തരത്തിൽ സഹായിക്കാൻ പറ്റും, ആ രീതിയിലാണ് ഇവരെ കൂട്ടത്തിൽ ചേർത്ത് ചെറുത് കഴിഞ്ഞപ്പോൾ അവർ സംഘടിതരായ ഒരു ശക്തിയുടെ കൂട്ടത്തിൽ കഴിയുമ്പോൾ അവരെ മറ്റുള്ളവർക്ക് ഉപദ്രവിക്കാൻ പറ്റില്ല. ഗുരു അതുകൊണ്ട് അത്രയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അത്രയാണ് ഉദ്ദേശിച്ചിരുന്നത്, അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ പറയുന്ന അസംബന്ധങ്ങളൊക്കെ വളരെ അതിനെക്കുറിച്ച് വളരെ ചിന്തിക്കുന്നു. അല്ലാതെ വെറുതെ അതിനെക്കുറിച്ച് ആരെങ്കിലും പറയുന്നതായിട്ട് പറയരുത്.